അത് ശരിയാണ്. മോക്ഷം കൊടുക്കുക, നമ്മുടെ ദൈവങ്ങളുടെയൊക്കെ പണി എന്ന് പറയുന്നത് എന്താണ്? കൊന്നിട്ട് മോക്ഷം കൊടുക്കുക എന്ന് വെച്ചാൽ പരിത്രാണായ സാധുവിന വിനാശായച്ച ദുഷ്കൃത എന്നാണ്. നല്ലവരെയൊക്കെ രക്ഷിക്കുക, മോശം ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യുക? നശിപ്പിച്ചു കളയുക. ഇത് ആധുനിക ചിന്തയ്ക്ക് ചേർന്ന ഒരു കാര്യമേ അല്ല. അന്ന് അതൊക്കെ ശരിയായിരുന്നു. നല്ലവരെയും രക്ഷിക്കണം, മോശം ആൾക്കാരെയും രക്ഷിക്കണം, അതിനൊരു ശേഷിയുണ്ടെങ്കിൽ. അതാണ് ബുദ്ധൻ എന്ത് ചെയ്തു, അങ്കുലിമാൻ എന്ന് പറയുന്ന അനേകം പേരുടെ തല അറുത്തവനെ രക്ഷിച്ചതല്ല, അവനെ കൊന്നിട്ട് മോക്ഷം കൊടുക്കുകയല്ല ചെയ്തു. അവിടെയാണ് കാരുണ്യം എന്ന് പറയുന്നതാണ് ശരിക്ക്. അതേസമയം ഇവിടുത്തെ ഹിന്ദു ദൈവങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു അങ്കുലിമാനെ കണ്ടു കഴിഞ്ഞാൽ, അങ്കുലിമാൻ എന്ന് പറയുന്നത് ബുദ്ധന്റെ തലയേർക്കാൻ ചെന്നവനാണ്. തലയേർക്കാൻ ചെന്നവന് എന്ത് ചെയ്തു? അവന് നിർവാണത്തെ കൊടുത്തു. അതാണ് ജീവകാരുണ്യം, നിർവാണത്തിലെത്തിക്കൂ എന്ന് പറയും, ജീവനെ തരണം ചെയ്യിക്കുന്നു എന്ന് പറയും. അതാണ് ഗുരുവിന്റെ ആദർശം എന്ന് വെച്ചാൽ ഭാവിയുടെ ആദർശം അതായിരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, എന്താണോ ഇത് യുദ്ധത്തിന്റെ കാലമല്ല, നല്ല ആശയം പറഞ്ഞു. ഇത് യുദ്ധത്തിന്റെ സമയമല്ല, വീണ്ടും റഷ്യയെ ഓർമ്മിപ്പിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ലോകത്തിന് ഇന്നുണ്ട്. യുദ്ധത്തിന്റെ കാലമല്ല, ഇനി വരുന്ന കാലം യുദ്ധത്തിന്റെ കാലമല്ല. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ജീവനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, എല്ലാ തരത്തിലുള്ള മനുഷ്യന്റെ പുരോഗതി, സാമൂഹികമായി, സാമ്പത്തികമായി, സാംസ്കാരികമായി എല്ലാം മനുഷ്യനെ നശിപ്പിക്കും. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഇന്ന് ലോകത്ത് ഉണ്ട്. ഇതാണ് ഗുരു പറയുന്ന അനുകമ്പ എന്ന് പറയുന്നത്. പക്ഷെ പണ്ട് പറഞ്ഞ എന്താണ്? ഈ ദുഷ്കൃതം, മോശം പ്രവൃത്തി ചെയ്യുന്നവരെല്ലാം വിനാശം. വിനാശം എന്ന് പറയുന്നത് ഏറ്റവും പിന്തിരിപ്പനായ ഒരു ആശയമാണ്. നശിപ്പിച്ചു കളയുക, അവരെ കൊന്നു കളയുക. പോകാൻ പറയുന്നത് ഞാൻ തന്നെ എല്ലാത്തിനെയും കൊന്നിട്ടിരിക്കുകയാണ്. കൊല്ലല്ലാതെ വേറൊരു ഉപായമില്ലേ? മനുഷ്യന് വേറൊരു ഉപായമില്ലേ? ഉണ്ടെന്നാണ് ഇന്നത്തെ സമൂഹം പറയുന്നത്. ഇന്ന് പറയുന്നത് എന്താണോ അത്, മനുഷ്യനെ പരിവർത്തനപ്പെടുത്തുക എന്നുള്ളതാണ്. കൊന്നല്ല വരുത്തനം. പരിവർത്തനം തികച്ചും അസാധ്യമായി വരുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അപ്പോഴും മറ്റെന്തെങ്കിലും വഴിയെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്, അല്ല കൊല്ലുക എന്നുള്ളതല്ല ആധുനിക ചിന്ത. ഇപ്പൊ ദുഷ്ടന്മാരെ കൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ ഈ ജീവകാരുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് പ്രത്യേകം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു ഏറ്റവും പ്രാകൃതമായ പൈശാചികമായൊരു ആശയമാണ്. അത് ഭഗവത്ഗീത വന്നാലും ശരി, രാമായണത്തിൽ വന്നാലും ശരി, ഇത് തെറ്റാണത്. ആർക്കും ആരെയും കൊല്ലാനുള്ള അവകാശം. അത് ദൈവത്തിന് പോലുവാനുള്ള അവകാശമില്ല, മനുഷ്യന് തീരെയില്ല. അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യന്റെ നിർവചനമാണ് ഈ പറയുന്നത്. ആദ്യം അനുകമ്പയെ നിർവചിച്ച എന്താണോ, അരുളുള്ളവൻ അല്ല ഒരു പീടെ എറുമ്പിനും മരത്തരുത്, അതാണ് അനുകമ്പയുടെ നിർവചനം. ഇവിടെ എന്താണ്? മനുഷ്യന്റെ നിർവചനമാണ്. ഇവിടെ പ്രാണി എന്ന് വെച്ചാൽ മനുഷ്യനാണ്. അരുളുള്ളവനാണ് മനുഷ്യൻ, അത് മനുഷ്യന്റെ നിർവചനം. അനുകമ്പയുള്ളവനാണ് മനുഷ്യൻ, ഇത് മനുഷ്യന്റെ നിർവചനമാണ്. ഇന്നത്തെ ആധുനിക കാലത്ത് മാനവികത എന്ന് പറയുന്നത് ഇതിനെയാണ്. ആ നിർവചനം എന്ന് പറയുന്നത് കേവലം മനുഷ്യനിൽ മാത്രം നിൽക്കുന്നതല്ല, അത് സർവ്വപ്രാണികൾക്കും അതിൻ്റെ ഗുണം കിട്ടും. ഇങ്ങനെ മനുഷ്യനൊരു നിർവചനം കൊടുത്താൽ, പക്ഷെ ഇവിടുത്തെ നിർവചനം അനുകമ്പ ഉള്ളവനാണ് പ്രാണി എന്ന് പറയുമ്പോൾ അത് മനുഷ്യനാണ്, മറ്റു പ്രാണികൾക്കല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടല്ല? അതായത് അനുകമ്പ എന്ന് പറയുന്ന ഒരു വിവേകമാണ് ആദ്യമേ പറഞ്ഞു. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള ഒരു തിരിച്ചറിവ് അത് മനുഷ്യന് മാത്രമേ സാധ്യമാകൂ. പരസ്പരം പ്രാണികളെല്ലാം കൊന്നു തിന്നുന്നു, എന്തിനു വേണ്ടി? അതിൻ്റെ അതിജീവനത്തിന് വേണ്ടി. ആ പ്രകൃതി അതിനെ അങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചേരയ്ക്ക് അതിജീവിക്കണമെങ്കിൽ എലിയെ തിന്നണം. തവളയ്ക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രാണികളെ തിന്നണം, കൊതുകിനെ തിന്നണം. അപ്പൊ ഇത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്, അതിജീവനത്തിന്റെ വ്യവസ്ഥയാണ്. അതിൽ മനുഷ്യന് കൈയടത്താൻ പറ്റില്ല, അതങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഉപദേശങ്ങളെല്ലാം എവിടെയാണോ വിവേകം സംഭവിക്കുന്ന അവന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ പ്രകൃതിയെ സംബന്ധിച്ച് നമ്മൾ എന്ത് നിലപാട് എടുക്കണം? പ്രകൃതിയെ അതിൻ്റെ നിയമത്തിന് വിടുക. പാമ്പിനെ തിന്നോട്ടെ, അത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ അവൻ്റെതായ നിയമങ്ങൾ ഉണ്ടാക്കണം മനുഷ്യ സമൂഹത്തിന് വേണ്ടി. ഇപ്പോൾ പ്രകൃതി പ്രാണികൾ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചും മനുഷ്യൻ അവൻ്റെ നിയമം അനുസരിച്ചും ജീവിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ മനുഷ്യന് മനുഷ്യൻ്റെതായ നിയമം എങ്ങനെ ഉണ്ടാക്കും? അങ്ങനെ ഉണ്ടാകും, അവൻ്റെ വിവേകം തിരിച്ചറിവുകൊണ്ടുണ്ടാകും. എന്തിനു വേണ്ടി? പ്രകൃതിയിൽ നിന്ന് നോക്കിയാൽ നമുക്കൊരു കാര്യം കാണാം, ജീവികളെല്ലാം അതിജീവിക്കുന്നത് അതാതിൻ്റെ നിയമങ്ങളെ പിന്തുടരുന്നതുകൊണ്ടാണ്. മാൻ അതിജീവിക്കുന്നത് പുല്ലിനെ തിന്നുന്നതുകൊണ്ടാണ്. അത് അഹിംസ അല്ലേ എന്ന് ചോദിച്ചു? അല്ല, അഹിംസ തന്നെയാണ്, പുല്ലിന് ജീവനില്ല. പക്ഷേ മാനിന് അതിജീവിക്കണമെങ്കിൽ എന്ത് വേണം? പുല്ല് തന്നെ തിന്നണം. സിംഹം അതിജീവിക്കണമെങ്കിലോ മാനിനെ തിന്നണം, അതും ഹിംസയാണ്. ഇപ്പോൾ പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് ഓരോ പ്രാണിയുടെയും അതിജീവനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ നിയമത്തെ അത് പിന്തുടർന്നാൽ മാത്രമേ അത് അതിജീവനം അതിന് സാധ്യമാകൂ. ഏതുവരെ സാധ്യമാകും? അതുവരെ. പ്രകൃതി തന്നെ ഇതിനെല്ലാം ഒരു അവസാനം കണ്ടെത്തിയിട്ടുണ്ട്. ഒരിക്കലും അതിൻ്റെയൊക്കെ അവസാനം സംഭവിക്കും. അതാണ് ഒരുപാട് ജീവിവർഗങ്ങൾ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമായിപ്പോയി. നമ്മുടെ തൊട്ടുപൂർവികനായിരുന്ന നിയാണ്ടർത്താൽ മനുഷ്യരും അപ്രത്യക്ഷമായത് അതാണ്. പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായി ഇനി മനുഷ്യൻ അപ്രത്യക്ഷമാകേണ്ടതാണെങ്കിൽ അത് അപ്രത്യക്ഷമാകും, ആർക്കും തടുക്കാൻ പറ്റില്ല. അത് മനുഷ്യനെ സംബന്ധിച്ച് അജ്ഞാതമായൊരു കാര്യമാണ്. ഭാവി പ്രവചിക്കാൻ പറ്റില്ല എന്തായിരിക്കും സംഭവിക്കുന്നത്. അപ്പോൾ പ്രകൃതിയിലെ എല്ലാ ജീവികളും പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നത് അതിൻ്റെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. മനുഷ്യനിലേക്ക് വന്നാലോ മനുഷ്യന് എന്താണ് തിരിച്ചറിവ്, അവൻ്റെ വിവേകം ഉപയോഗിച്ച് അവന് അവൻ്റെ അതിജീവനത്തിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ മനുഷ്യൻ്റെ അതിജീവനത്തിന് ഈ ഒരു നിയമം അത്യന്താപേക്ഷിതമാണ്. ഏതാണ്? ഒരു പീഡ എറുമ്പിനും മരത്തിലെന്നുള്ള നിയമം ഉണ്ടായാലേ മനുഷ്യകുലത്തിന് അതിജീവിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? ഇങ്ങനെ മറ്റുള്ളവനെ പീഡിപ്പിക്കരുത് എന്നുള്ള ഒരു തിരിച്ചറിവ് മനുഷ്യ സമൂഹത്തിനുണ്ടാവണം. അതെ, അത് മനുഷ്യ സമൂഹത്തിന്. ഒരു സമൂഹം അതിജീവിക്കണമെങ്കിൽ ആ തിരിച്ചറിവ് വിവേക സമൂഹത്തിന് മൊത്തം ഉണ്ടായാലേ പറ്റും. ഏത് സമൂഹത്തിനായാലും ശരി, നിങ്ങൾക്ക് സന്യാസി സമൂഹം ഇവിടെ കുറച്ച് പേര്, നിങ്ങൾക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിന് മൊത്തം ഒരേ തിരിച്ചറിവ് ഉണ്ടാകണം. എന്നാലേ അതിജീവിക്കാൻ പറ്റും. ഒരുത്തൻ എന്തെങ്കിലും വേണ്ടാതീനം ചെയ്ത് നീ എന്തിനാ ചെയ്ത്, മറ്റുള്ളവർക്ക് അതല്ലേ ചെയ്യുന്നത് എന്നിവിടുത്തെ ഒരു സാധാരണ പറച്ചിലുണ്ടല്ലോ. മറ്റുള്ളവരും അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഇത് കൊണ്ട് അതിജീവിക്കാൻ പറ്റത്തില്ല. എന്തു ചെയ്യും? ഇതെല്ലാവരെയും നശിപ്പിക്കും. 1, 2, 3, 4 ഈ രീതിയിൽ പണ്ട് മണിയാശാൻ പറഞ്ഞ പോലെ 1, 2, 3 അതുപോലെ എന്ത് ചെയ്യും? എല്ലാത്തിനെയും തട്ടിക്കളയത്. ഏത്? ഈ പറഞ്ഞ ന്യായം. നീ എന്താ ഇങ്ങനെ ചെയ്താവും? അങ്ങനെ ചെയ്തുകൊണ്ട് അവനോട് ചോദിച്ചാൽ നീ എന്താ ഇങ്ങനെ ചെയ്തു? മറ്റവൻ അങ്ങനെ ചെയ്തുകൊണ്ട് അവൻ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യും. ഇതെന്ത് ചെയ്യും? എല്ലാവരുടെയും അതിജീവനം അസാധ്യമാക്കി തീർക്കുന്ന ഒരു നടപടിയാണ്. അത് ഏത് സമൂഹത്തിനും അങ്ങനെ അതിജീവന ഉപാധികൾ സമൂഹത്തിൽ മൊത്തം സ്വീകാര്യമായാലേ അവന് അതിജീവനം സാധ്യമാകും, അല്ലെങ്കിൽ തകർന്നു. ഇപ്പൊ മനുഷ്യ സമൂഹത്തിന് മൊത്തം എന്ത് വേണം? ഒരു അതിജീവന ഉപാധിയായി അനുകമ്പയെ സ്വീകരിക്കും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ പ്രായോഗികമായി നമുക്ക് ചിന്തിക്കാം. കാരണം ഈ ലോകത്തുണ്ടാക്കി വെച്ചിരിക്കുന്ന മാരക ആയുധങ്ങളാണ് ബോംബും ഹൈഡ്രോജൻ ബോംബും. ഇത് ഒന്ന് രണ്ടെണ്ണം മതി മനുഷ്യനെ മുഴുവൻ മനുഷ്യകുലത്തെ പ്രാണിവർഗത്തെ എല്ലാം നശിപ്പിച്ചുകളെ. അപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനൂടെ യാതൊരു ഗ്യാരണ്ടിയില്ല. ഇത് ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ മുഴുവൻ നശിച്ചില്ലെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ മനുഷ്യകുലത്തിനുണ്ടാകും. അപ്പോൾ ഈ ആശയം മനുഷ്യന്റെ എല്ലാവരുടെ മനസ്സിലും വരണം. എന്താണ് അനുകമ്പ എന്നുള്ള ആശയം മനസ്സിൽ ഉണ്ടായാലേ മറ്റൊരുത്തന് ഞാൻ മുഖാന്തരം ഒരു പീഡ ഉണ്ടാകരുതെന്നുള്ള ചിന്താഗതി A to Z എല്ലാ മനുഷ്യനും ആ തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രമേ മനുഷ്യകുലത്തിന് അതിജീവിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താണ് ചോദിച്ചത്? യുദ്ധം ആക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. പക്ഷെ അതിന് സമൂഹം അതിൽ നിന്ന് മാറി മാറി മാറി വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗത്തുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ, അത്തരം നടപടികളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മനുഷ്യന്റെ ചിന്താഗതി മനുഷ്യന് തിരിച്ചറിവുകൊണ്ട് ഇത് അപകടമാണ്. അപ്പൊ ലോകം നിരായുധീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്താഗതി പ്രബലമായി വരികയാണ്. അത് എങ്ങനെ ആർക്കും മുൻകൈയെടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്ര നേതാവിനോ ഒരു രാജ്യത്തിനോ മുൻകൈയെടുത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊരു ഒത്തുചേരലിലൂടെ സാധ്യമാകും. ഒരു ഒത്തുചേരലിലൂടെ ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ മാത്രമേ പ്രായോഗികമായ എന്തെങ്കിലും നടപടി സാധ്യമാകും. ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തെ നിരായുധീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു പരിഹാരം. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള എന്താണ് ഭീകരമായ അപകട സാധ്യത കുറഞ്ഞു വരും. പക്ഷേ ലോകം അങ്ങോട്ട് തന്നെ പോകും, പോകാതിരിക്കാൻ പറ്റിയില്ല. കാരണം അവന് ബോധം വിവേകം ഉണ്ട്. പ്രായോഗികമായ ഒരു പരിഹാരത്തിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അത് തന്നെ സംഭവിക്കും. സംഭവിക്കാതെ മനുഷ്യന് അതിജീവിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ അത് തന്നെ സംഭവിക്കും. കാരണം ഇപ്പോ 15-ാം തീയതി 800 കോടിയായി മനുഷ്യൻ. അപ്പൊ മനുഷ്യന്റെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഭൂമിയിലുള്ള വിഭവങ്ങളെ അവന് അനുഭവിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ വിഭവങ്ങളുടെ അപര്യാപ്തത വരും. മനുഷ്യൻ വർദ്ധിച്ചു വരുന്ന ജനപ്പെരുപ്പത്തിന് ഇതൊക്കെ പോരാതെ വരും. അപ്പോൾ പിന്നെ മനുഷ്യൻ ചിന്തിക്കും, എങ്ങനെ ഇവിടെയുള്ള വിഭവങ്ങൾ കൊണ്ട് മനുഷ്യനെയൊക്കെ തീറ്റിപ്പോറ്റാം, അവനെ സംരക്ഷിക്കാം. അപ്പോൾ ചെലവുകൾ ചുരുക്കാൻ മനുഷ്യൻ നിർബന്ധിതനാകും. അപ്പോൾ അനാവശ്യമായ ചെലവുകൾ ചുരുക്കുക. എന്താണ് അനാവശ്യമായ ചെലവെന്ന് പറയുന്നത്? അപ്പോൾ അവൻ കണ്ടെത്തും അത് ഈ ആയുധങ്ങൾ കുന്നുകൂട്ടുന്നതാണ്. അപ്പോൾ ആ ചെലവുകൾ ചുരുക്കുക. അത് മനുഷ്യൻ്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത ഇന്ന് തന്നെ ഉണ്ട്. അത് എന്താണ് അങ്ങനെ അങ്ങനെ തന്നെ നടപ്പിലായേ പറ്റൂ. അപ്പോൾ അനുകമ്പ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനോട് കാണിക്കുന്ന ഔദാര്യമല്ല. എന്താണ് ഈ അനുകമ്പ എന്ന് പറയുന്നത്? ഓരോരുത്തരും അവനവനു തന്നെ വേണ്ട കാര്യമാണ്. എന്തുകൊണ്ട്? തൻ്റെ അതിജീവനം എന്ന് പറയുന്നത് തൻ്റെ ഉത്തരവാദിത്വമാണ്. അതും തന്നോടുള്ള അനുകമ്പ കൊണ്ടേ സാധ്യമാകും. അല്ല, എനിക്ക് നിന്നോട് അനുകമ്പ പോരെ, എനിക്ക് എന്നോടും അനുകമ്പ വേണം. എനിക്ക് എന്നോട് അനുകമ്പ ഇല്ലെങ്കിൽ ഞാൻ ചെന്ന് വലിയ ഗർത്തങ്ങളിൽ പതിച്ചു കഴിഞ്ഞാൽ ഞാൻ ചത്തുപോകും. അപ്പോൾ മനുഷ്യന് എന്താണ് തന്നോടുള്ള അനുകമ്പ, തൻ്റെ അതിജീവനത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ അവന് തന്നോട് അനുകമ്പ ഉണ്ടാകും. താൻ നശിച്ചു പോകേണ്ടവനല്ലല്ലോ. അതിന് ഔദാര്യ മനോഭാവമില്ല. നിങ്ങൾ നടത്തുന്ന ചാരിറ്റിയൊന്നും അനുകമ്പയല്ല, അതൊക്കെ ഔദാര്യമാണ്. ഞങ്ങൾ ഇവർക്കൊക്കെ എന്തോ കൊടുക്കും, ആഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ അത് കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. ഇതൊന്നും അനുകമ്പയല്ല. അനുകമ്പ എന്ന് പറയുന്നത് തൻ്റെ അതിജീവനത്തിന് യാതൊരു വിവേകമാണോ ആവശ്യമുള്ളത്, അത് മറ്റുള്ളവന്റെ അതിജീവനത്തിനും അത് തന്നെയാണ് ആവശ്യമെന്നുള്ള തിരിച്ചറിവാണ് അനുകമ്പ. എന്നുവെച്ചാൽ ഒരു പീഡ എറുമ്പിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പീഡ തനിക്ക് സംഭവിക്കും. കാരണം ഇതെന്താണ്? ഒരു ശൃംഖലാബദ്ധമാണ് ജീവകോടികളെന്ന് പറയുന്നത്. എല്ലാ ജീവകോടികളും ചങ്ങലി കൊരുത്തതുപോലെ ഒന്നിന്റെ നാശം മറ്റേനെയും ബാധിക്കും. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് താനൊരു കാരുണ്യവാനും ചുറ്റുമുള്ളവരെല്ലാം അനുകമ്പ അർഹിക്കുന്നവരും ഇപ്പൊ തന്നിൽ നിന്ന് അങ്ങ് താഴേക്ക് ഒഴുകിപ്പോകുന്നവരും ഒഴുക്കല്ല അനുകമ്പ. അതിന് എല്ലാവർക്കും അതിൻ്റെ അർഹത തുല്യമാണ്. എനിക്കും അതിജീവിക്കണമെങ്കിൽ എനിക്ക് എന്നോട് അനുകമ്പ ഉണ്ടായാലും കിട്ടും. അപ്പോൾ എല്ലാവർക്കും അതാണ് സഹവർത്തിത്വം എന്ന് പറയുന്നത്. അനുകമ്പ സഹവർത്തിത്വത്തിലൂടെ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. അല്ല, ഒരുത്തെ വേറൊരാളത്തിനോടൊരു അനുകമ്പ കാണിക്കുന്നതൊന്നുമില്ല. അതൊക്കെ പ്രകടനപരതയാണ്. ചാരിറ്റി ചെയ്യുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അതൊക്കെ പ്രവൃത്തികളെന്നുള്ളതിലേക്ക് നല്ലത് തന്നെ. പക്ഷെ അനുകമ്പയ്ക്ക് അങ്ങനെ ഒരു സങ്കുചിതമായ അർത്ഥതലം അല്ല ഉള്ളത്. അത് തന്നിലും അന്യനിലും ഒരുപോലെ ഉണ്ടാകേണ്ട ഒരു തിരിച്ചറിവാണ്. അന്യന്റെ നാശം എന്ന് പറഞ്ഞാൽ തന്നെ എന്ന് സംഭവിക്കും. എന്താണ് ഇപ്പൊ ഗുരുവിന്റെ ദർശനം? എന്താണ് അതിന്റെ അടിസ്ഥാനം? എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാർ നമ്മളെല്ലാം പറയുന്നത് നമ്മൾ അദ്വൈതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയാം അദ്വൈതമാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ അവിടെ വിവാദങ്ങളുണ്ടാവും. ഏതദ്വൈതം? ചിലർ പറയാത് ശങ്കരാദ്വൈതമാണ്, ചിലർ പറയാത് ശൈവാദ്വൈതമാണ്, ചിലർ പറയും അത് രാമാനുജന്റെ അദ്വൈതമാണ്, അല്ലെങ്കിൽ ചിലർ പറയും ഗുരു പുതുതായി ഉണ്ടാക്കിയ ഒരു അദ്വൈതമാണ്. അപ്പൊ അതും മറ്റതും തമ്മിൽ എന്താ വ്യത്യാസം? വളരെ ദുർഗ്രഹങ്ങളായ താത്വിക വിശകലനങ്ങൾ കൂടെ പോയാലും ഒരു തീരുമാനമാക്കത്തില്ല. പക്ഷെ ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് അനുകമ്പയാണെന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നി. വളരെ സിമ്പിൾ. എന്താണ് അനുകമ്പ? ഒരു വീടേറമ്പിനും മരത്തത്. ഇത് തന്നെ, ഇതാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട്. അതിന് പ്രത്യേകിച്ചൊരു അദ്വൈതമോ ഒരു ദ്വൈതമോ ഒന്നും ആവശ്യമില്ല. അദ്വൈതമായിട്ട് ഇതിന് വേറെ ബന്ധമൊന്നും വേണ്ട. ഇത് എന്താണ്? ഈ പറയുന്നത് പോലെ സഹജീവികളോടുള്ള കരുതൽ, തന്നോടും ആ കരുതൽ വേണം. ഇത്രയേ ഉള്ളൂ. എത്ര ലളിതമായൊരു കാര്യമാണ്. അതിന് വലിയ തത്വശാസ്ത്രത്തിന്റെ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ ഒരു മനുഷ്യന്റെ തിരിച്ചറിവ്, അതാണ് ഗുരുവിന്റെ ദർശനം, അതാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നു. അതിൽ ബാക്കിയെല്ലാം വരും അതിൻ്റെ ഒരു ഭാഗമായിട്ട്. നിങ്ങൾ ഓരോ ദർശനമായിട്ടെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒരു ദർശനത്തിൽ ഈ പറയുന്ന അനുകമ്പ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഒരു വീട എറമ്പിനും വരുത്തരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾ ഒരു ഫിലോസഫിയിലും കാണത്തില്ല ഈ പറയുന്ന. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമ്മളൊരു ഫിലോസഫിയായി തിരിച്ചറിയും. ഒരു വീട എറമ്പിനും വരുത്തരുത്. അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്ന എന്താണ്? ഈ അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്ന മനുഷ്യജീവിയെ സംബന്ധിച്ച് പറയുന്നു. അത് ഞാൻ ചോദിച്ചു വന്നതാണ്. എന്തുകൊണ്ടത് മനുഷ്യനായി? എന്റെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടത് മനുഷ്യനായി? അതെന്തുകൊണ്ട് മനുഷ്യനായി? ജീവി എന്ന് പറഞ്ഞാൽ ഉറുമ്പുമാകാമല്ലോ. മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു ജീവിയോഗ്യം അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകത്തില്ല. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ. ബാക്കി ജീവികളിലെല്ലാം ഉണ്ട്, അത് സഹജമായി വരുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞാണ്, വീണ്ടും പറയുന്നില്ല. പക്ഷേ ഈ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്നുള്ളത് അത് മനുഷ്യന് മാത്രമേ ആ തിരിച്ചറിവുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ജീവി എന്ന് പറയുന്നത് മനുഷ്യജീവിയാണ്. അപ്പൊ ഇവിടുത്തെ ഈ പറയുന്നത് മനുഷ്യന്റെ നിർവചനമാണ്. എന്നുവെച്ചാൽ ഇതായിരിക്കണം മനുഷ്യനെന്നാണ്. മനുഷ്യരെല്ലാം ഇതാണെന്നല്ല, അനുകമ്പില്ലാത്ത മനുഷ്യരും ഉണ്ടല്ലോ. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ഇതാകണം, ഇങ്ങനെ ആകണം. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അരുളുള്ളവനാണ് ജീവി, അരുളുള്ളവനായി തീരണം മനുഷ്യൻ, അനുകമ്പയുള്ളവനായി തീരണം. ഇത് ലോകരം മുഴുവൻ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെയുള്ള കുറച്ച് നമ്മൾ കുറച്ച് പേരെങ്കിലും അതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, കുറഞ്ഞ പക്ഷം ഇവിടുത്തെ ഈ മുട്ടത്തലയന്മാരെങ്കിലും ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ബാക്കിയുള്ളവരൊക്കെ പോട്ടെ, ഇവരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഇതാണ് ഗുരു പറയുന്നതെന്ന്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ചക്കയെന്ന് പറയുമ്പോ ചുക്ക എന്ന് പറയുന്നതും ഇവിടെ ഇപ്പൊ പറയുന്നത് അനുകമ്പയെ കുറിച്ചാണ്, അത് വേറെ വിഷയമാണ്. പ്രായോഗികമായി പറയുന്ന ഇതാണ്. എന്താണ് ഒരു വീട് എറുമ്പിനും വരുത്തരുത്, അത് പറയുമ്പോ ആവശ്യമില്ലാത്തടത്ത് പോകുന്നത് കുരങ്ങം മരത്ത് കയറുമ്പോൾ. ഇവിടെ പറയുന്ന വിഷയത്തിൽ നിന്ന് ചിന്തിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇത് അദ്വൈതമല്ല എന്ന്. ഈ പറയുന്ന അദ്വൈതമല്ല, ഈ പറയുന്ന എന്താണ്? ജീവകാരുണ്യമാണ്. എന്താണ് ചോദിച്ചത്? എങ്ങനെ? അതായത് ഇവിടെ ഇപ്പൊ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? ഈ എന്താണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുന്നുള്ള കാഴ്ചപ്പാടാണ് മനുഷ്യന് വേണ്ടത്. അപ്പൊ ഈ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്ന മനുഷ്യ സമൂഹത്തിനാ വരേണ്ടത്. പക്ഷേ ഇപ്പോ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ പ്രതികരണം എന്ന് പറയുന്നത് എപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ചായിരിക്കും. അങ്ങനെ ഒരാൾക്ക് പ്രതികരിക്കാൻ പറ്റും. ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്ന് പറയുന്നത് ചോദ്യത്തിനനുസരിച്ചായിരിക്കും. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം പറയുമ്പോൾ എന്താണ്, ഇവിടെ ഇപ്പോൾ രണ്ടു പേര് തമ്മിലുള്ള യുദ്ധം നടക്കുന്നു, അതാണ്. അപ്പോൾ അവിടെ ചോദ്യം യുദ്ധം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല, യുദ്ധത്തിൽ ആര് ജയിക്കണം എന്നുള്ളതാണ്. അതാണ് ചോദ്യം. യുദ്ധത്തെക്കുറിച്ചാണ് യുദ്ധം നല്ലതാണോ ചീത്തയാണോ എന്ന് വിചാരിച്ചാൽ എന്ത് പറയും? ഒരു പറയും യുദ്ധം നല്ലതാണെന്ന്, അത് പറയത്തില്ല. അപ്പൊ സാന്ദർഭികമായി വരുന്ന ചോദ്യങ്ങൾക്ക് മനുഷ്യന്റെ മറുപടി എന്ന് പറയുന്നത് അത് എപ്പോഴും യുക്തിയുക്തമായിരിക്കും, യുക്തിക്കനുസരിച്ച്. അപ്പോൾ അന്നത്തെ ആ ജീവിത സാഹചര്യം, മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ പിന്നെ ഗുരു പറഞ്ഞതും അംബേദ്കർ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. എന്താ പറഞ്ഞത്? ബ്രിട്ടീഷുകാർ ഇവിടെ വേണം, ബ്രിട്ടീഷുകാരത് കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്നത് വീണ്ടും ആരായിരിക്കും? മേൽത്തട്ടിലുള്ളവരായിരിക്കും, മേൽജാതിക്കാരായിരിക്കും ഭരിക്കുന്നത്. അവർ ഭരിക്കുകയാണെങ്കിൽ വീണ്ടും പഴയതുപോലെയുള്ള ഒരവസ്ഥ വരും. അപ്പോ അത് അന്നത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ്. ആ മറുപടി ശരിയാണ്. ആ സാഹചര്യത്തിൽ യുദ്ധം നല്ലതാണോ ചീത്തയാണോ എന്നല്ല ചോദിച്ചത്. യുദ്ധം എന്ന് പറയുന്നത് ആരംഭിച്ചു കഴിഞ്ഞു, ഇനി ഇതിനൊരു പരിണാമം ഉണ്ടാകും. ആ പരിണാമത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്, ഇതിൽ ആര് ജയിക്കണം. അപ്പോൾ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ജയിച്ച് തോറ്റ് അത് അവസാനിക്കും, എന്തെങ്കിലും സംഭവിക്കണം. ആ സംഭവം ഇപ്പോഴത്തെ ഈ മനുഷ്യരാശിക്ക് ഗുണകരമാകുന്ന ഏതായിരിക്കും? അപ്പോൾ പറയും, ഗുരു പറഞ്ഞു അത് ബ്രിട്ടീഷുകാർ ജയിക്കുന്നതായിരിക്കും. കാരണം ബ്രിട്ടീഷുകാർ ജയിച്ചാൽ അവരിവിടെ തുടരും, ഇവിടെ തുടർന്ന് എത്ര കാലം തുടരുന്നോ അത്രയും കാലം ഇവിടുത്തെ മർദ്ദിതരായ ജനവിഭാഗങ്ങൾക്ക് അതൊരു രക്ഷയാണ്. ആ പിന്നെ അത് വച്ച് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. കാരണം ഇവിടെ വന്ന് പ്രത്യേകിച്ചും കേരളത്തിൽ മാറ്റം ഗുരു കണ്ടുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലായി? ഏകദേശം 1820 മുതൽ ഇങ്ങോട്ട് വന്ന മാറ്റങ്ങളെല്ലാം ഗുരുവിൻ്റെ മുമ്പിലിരിക്കുകയാണ്. എന്തെല്ലാമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ മാറ്റം വരുത്തിയതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ജീവിതകാലത്ത് തന്നെ മാറിമറയ്ക്കുന്നതിന് അവകാശം കൊടുത്തത് ബ്രിട്ടീഷുകാരാണ്. അതിൽ ഒപ്പിട്ടത് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ രാജാക്കന്മാർ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട് അവർ ചെയ്തതാണ് അതൊക്കെ. ഒപ്പിടുന്ന രാജാവ് അത് ഒപ്പിട്ടില്ലെങ്കിൽ അന്ന് രാജഭരണം ഇവിടെ അവസാനിക്കും. വഴി സഞ്ചാര സ്വാതന്ത്ര്യം കൊടുത്തത് ബ്രിട്ടീഷുകാർ. പള്ളിക്കൂടങ്ങളിൽ പഠിക്കുന്നതിന് അവകാശം കൊടുത്തത് ബ്രിട്ടീഷുകാർ. അടിമത്തം വളരെ രൂക്ഷമായിരുന്നു, മനസ്സിലായോ? കേരളത്തിലെ അടിമത്തം എന്ന് പറയുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് എന്താണ് ഒരു സമയത്ത് അടിമകളെ വിദേശത്തേക്ക് കയറ്റി വെച്ചിരുന്നു. ഇത് അങ്ങ് ആഫ്രിക്കയിൽ മാത്രം നടന്ന കാര്യമല്ല, ഇവിടെ നിന്ന് അടിമകളെ കയറ്റി വെച്ചിരുന്നു. അപ്പം ഇവിടുത്തെ ഈ രാജ്യം ധർമ്മരാജ്യം എന്നൊക്കെ പറഞ്ഞ് ഈ രാജാക്കന്മാർ മനുസ്മൃതിയുടെ നിയമം നോക്കി ഭരിച്ചിരുന്നവരാണ്. അപ്പോൾ ഇവിടെ വളരെ ക്രൂരമായ വിവേചനം നടന്നത് ഓരോന്നോരോന്നായിട്ട് ഇവിടെ നിയമങ്ങളിലൂടെ, നിയമനിർമ്മാണത്തിലൂടെ, ഉപദേശത്തിലൂടെ അല്ല, നിയമനിർമ്മാണത്തിലൂടെ മാറ്റിയിട്ട് ഈ മർദ്ദിത വിഭാഗത്തിന് ഒരു സാമാന്യമായൊരു അവകാശം ഉണ്ടായി കൊടുത്തത്. സാമാന്യമായ അവകാശം ഉണ്ടായി കൊടുത്തത് ആര്? ബ്രിട്ടീഷുകാരാണ്. അടിമവ്യവസ്ഥയെ നിർത്തുന്നതിന് 2-3 വിളംബരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം ബ്രിട്ടീഷുകാരുടെ സമ്മർദ്ദം കൊണ്ടാണ്. കായംകുളം ചന്തയിൽ ഞാൻ ഇവിടെ വായിച്ചതാണ്, 2 ഈഴവൻ ഒരു കാള വെച്ചാണ് കച്ചവടം നടത്തിയിരുന്നത്. 1 കാളയ്ക്ക് 2 ഈഴവൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ വായിച്ചതാണ്, മുമ്പ് വായിച്ചതാണ്. ഇങ്ങനെ കച്ചവടം നടന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഇന്നിരിക്കുന്നവർക്ക് ഇതൊന്നും ചിന്തിക്കാനേ പറ്റത്തില്ല, ഒരിക്കലും ഇങ്ങനെ ഇവിടെ നടന്നെന്നുള്ള കാര്യം. ആ ചുറ്റുപാടിലാണ് ഗുരു ജീവിച്ചിരിക്കുന്നത്. അപ്പൊ ഗുരു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയും മാറ്റം, ഇത് ഗുരുവിന്റെ ജീവിതകാലത്താണ്. 2-3 വിളംബരം ഉണ്ടായി അടിമകളെ, അടിമത്തത്തെ നിരോധിച്ചുകൊണ്ട്. തിരുവിതാംകൂർ രാജാവെന്ന് പറഞ്ഞ് ചുമ്മാ അതെ, ഈ രാജാക്കന്മാരെല്ലാം എന്താണോ ഈ പുരോഹിതന്മാർ പറയുന്ന മഹാരാഷ്ട്ര ബ്രാഹ്മണനായിരുന്നു അന്ന് ഇവിടെ ഭരിക്കുന്നതെല്ലാം, അവർ പറയുന്നത് രാജാവ് കേൾക്കും. അപ്പൊ ഈ രാജാക്കന്മാർ അവർ പറയുന്ന കേൾക്കുമ്പോഴാണ് ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട്, കേണൽ മൺട്രോ എന്ന് പറയുന്ന ഒരാളിവിടെ വരാതിരുന്നുവെങ്കിൽ ഇന്നത്തെ കേരളമേ ഉണ്ടാകുമായിരുന്നില്ല. വളരെ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസം, മറ്റൊന്ന് അടിമത്തത്തെ നിർത്തലാക്കുക. അപ്പോൾ ഇവിടെ ഈ പ്രജാസഭ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഈ പ്രജാസഭയൊക്കെ എവിടുന്ന് വന്നു? രാജാവ് കൊണ്ടുവന്നതല്ല, ബ്രിട്ടീഷുകാരാണ് അതൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. രാജാവിൻ്റെ പേരിൽ വന്നതേ ഉള്ളൂ. ആ പ്രജാസഭ വന്നപ്പോഴാണ് അയ്യങ്കാളിക്ക് അവിടെ കോട്ട് കിട്ടുകൊണ്ട് അവിടെ പോയിരിക്കാൻ അവസരമുണ്ടായത്. അത് തന്നെ കോട്ട് തിരുവനന്തപുരത്ത് ആരും തെച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു. അയ്യങ്കാളി കോട്ട തെപ്പിക്കാൻ ഇവിടെ പോയി, കോട്ടയത്ത് പോയി ഒരു കോട്ട തെപ്പിക്കാൻ. എന്നിട്ട് ഈ കോട്ടം കൊണ്ട് രാത്രി മാത്രം യാത്ര ചെയ്ത്, കാരണം പകൽ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മേലാളന്മാരിത് പിടിച്ചെടുത്ത് കത്തിച്ചു കളയും. അങ്ങനെ രാത്രി രാത്രി കാളവണ്ടിക്ക് യാത്ര ചെയ്ത് കോട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ധീരനായ അയ്യങ്കാളി എന്ത് ചെയ്ത് ആ കോട്ട് വിട്ടുകൊണ്ട് പ്രജാസഭയ്ക്ക് കയറിയിരുന്നു. ഇതൊക്കെ ബ്രിട്ടീഷുകാരായി സൗകര്യം ചെയ്തു കൊടുത്തത്. അല്ലാതെ ഇവിടുത്തെ രാജാക്കന്മാരും മഹാധർമ്മികളായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു ബോധമേ ഇല്ലായിരുന്നു. അവരുടെ കുറ്റമല്ല, അവർക്ക് ബോധമില്ല. ഇവർ പറയുന്ന അവർ കേൾക്കും. പേരെന്താണ്? ധർമ്മരാജ്യം. എന്ത് ധർമ്മം ഇവിടെ ഉണ്ടായിരുന്നു? ഒരു ധർമ്മവും ഇല്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഗുരു, ചുറ്റുപാടിലാണ് ഗുരു ജനിച്ചതും ജീവിച്ചതും ചുറ്റുപാടുകൾ കണ്ടതും. അപ്പോൾ മാറ്റം വരുത്തിയതെല്ലാം അല്ല, സന്യാസം തന്ന മാത്രമല്ല, എല്ലാ മാറ്റങ്ങളും കൂടെ വരുത്തിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. എല്ലാം ഉണ്ടായിരുന്നു. ഒരു തരത്തിലുള്ള എന്താണ് പൗരാവകാശങ്ങളും ഇല്ലേ, ഇല്ലാതിരുന്നു ബഹുഭൂരിപക്ഷത്തിൽ. ഇതാണ് ഭൂരിപക്ഷത്തിന് അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ബ്രിട്ടീഷുകാർ ഇത്രയും ചെയ്യുമ്പോൾ അവര് ജയിച്ചു വന്നാലേ നമുക്ക് സംരക്ഷണം കിട്ടൂ എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഗുരു പറഞ്ഞത്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തരുത്, അത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ സാന്ദർഭികമായി പല കാര്യങ്ങളും പറയുമ്പോൾ തൽക്കാലം എന്താണ് നടപ്പിലാകേണ്ടതെന്നുള്ളതിനെ നോക്കിയിട്ടാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജാതി, ഒരു ജാതി എന്ന് പറഞ്ഞിട്ട് ഈഴവരുടെ ഈഴവർക്ക് വേണ്ടി ഗുരു എസ് എൻ ഡി പി യോഗം ഉണ്ടാക്കിയില്ലേ, ഉണ്ടാക്കിയില്ലേ? അപ്പൊ ആ സാഹചര്യത്തിൽ അത്, അതായത് ഏതൊരു ആദർശമായാലും ശരി, ഒരു കാലത്തിന്റെ സ്വാധീനത്തിൽ എന്താണോ സാധ്യമാകുന്നത് അത് ഒരാൾക്ക് ചെയ്യാൻ പറ്റും. കാലത്തിന് കാലം ഞെരുക്കും, ആ ഞെരുക്കത്തിൽ നിന്നുകൊണ്ട് എന്ത് സാധ്യമാകാമോ അത് ചെയ്യുക എന്നുള്ളതാണ്. അതായിരുന്നു ഗുരുവിന്റെ ഇതാണ്, ഒരു നയം. അതിനാണ് ഗുരു നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ് ആ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ മനസ്സിലാക്കണം, എപ്പോഴും മനസ്സിലാക്കണം. ഏതാദർശമായാലും ശരി, സാധ്യമാകുന്നിടത്തോളം എന്നുള്ളത് ആർക്ക് സാധ്യമാകും? പക്ഷെ ആദ്യം വിചാരം വരിക എന്നുള്ളതാണ്. സഹോദരനായപ്പോൾ ഒരിടത്ത് പറയുന്നു, വിചാരം അല്ലെങ്കിൽ ആശയം, അതിൻ്റെ ശക്തി ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം ഒരു വിചാരത്തെ കൊണ്ടുവരിക, ഒരാശയത്തെ കൊണ്ടുവരിക. അത് നിങ്ങളൊരു വിചാരത്തെ കൊണ്ടുവരുമ്പോൾ, ആശയത്തെ കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാകണമെന്നില്ല, അത് ഭാവിയിലായിരിക്കും നടപ്പിലാക്കുന്നത്. എന്തുകൊണ്ട്? ആ വിചാരം അല്ലെങ്കിൽ ആശയം വരുമ്പോൾ അത് നടപ്പിലാകുന്നതിനുള്ള സാഹചര്യമായിരിക്കില്ല, ചുറ്റുപാടുകളിലൂടെ അനുകൂലമാകേണ്ടി വരും. ഏതും നടപ്പിലാകുന്നതിന് ഒരു വിത്ത് കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ വെളിച്ചവും വളവും വെള്ളവും കൂടെ ഉണ്ടെങ്കിലേ അത് കിളിർത്ത് വരത്തുള്ളൂ. കിളിർക്കാനുള്ള ഒരു സാധ്യത വിത്തിൻ്റെ അകത്ത് എപ്പോഴും ഉണ്ട്. വിത്തെന്ന് പറഞ്ഞാൽ അത് ഒരു സാധ്യതയെ ഒളിപ്പിച്ചു വെച്ച ഒരു സാധനമാണ്, എപ്പോഴും ഉണ്ടത്. പക്ഷേ സാഹചര്യങ്ങൾ ഒത്തുകൂടിയില്ലെങ്കിൽ അതൊരിക്കലും ഒരു വൃക്ഷം ആകത്തില്ല. അതുകൊണ്ട് സവർണ ഇപ്പൊ ഈ കാര്യത്തോടെ പറയുന്നുണ്ട്, വെറും ആശയം വിചാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയരുത്. ആശയം വിചാരം എന്ന് പറയുന്നത് എന്താണോ അതാണ് ആ മുൻപേ ആദ്യം വരണമെന്ന്. അങ്ങനെ ആശയങ്ങൾ വിചാരങ്ങൾ വന്ന് അതിന് പ്രചാരം കെട്ടി സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ അത് നടപ്പിലാക്കുക. ഏത് കാര്യത്തിലും അതേ പറ്റും. അപ്പോൾ ഗുരു ഇപ്പോൾ അനുകമ്പയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, അതിനും മുമ്പ് ബുദ്ധൻ പറഞ്ഞു അനുകമ്പയെക്കുറിച്ച്. പക്ഷെ മനുഷ്യ സമൂഹത്തിനത് സമൂഹത്തിൻ്റെ സിദ്ധാന്തമായും പ്രയോഗമായും മാറണമെങ്കിൽ കാലം ഇനിയും പിടിക്കും. ഈ പറഞ്ഞവർക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ഇതിനിടയ്ക്ക് നമ്മുടെ മുമ്പിൽ ഏത് സമയവും മനുഷ്യന് നേരിടേണ്ട ഒരുപാട് പ്രതിസന്ധികൾ കാണും. ആ പ്രതിസന്ധികളെ നേരിടുന്നത് അതാത് സാഹചര്യങ്ങൾക്ക് അനുകൂലമായ ആശയങ്ങളും യുക്തികളും പ്രയോഗങ്ങളും കൊണ്ടാണ്. അതിന് അങ്ങനെ വേണം അതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മനുഷ്യൻ നിരവധി തെറ്റിലൂടെയും ശരിയിലൂടെയും തിരുത്തലുകളിലൂടെയും മുമ്പോട്ട് പോയാണ് ഒരു വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ ആദ്യകൂടെ എന്താ ചെയ്യുന്ന, ഒരു വലിയ ലക്ഷ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ്, ഇതായിരിക്കണം മനുഷ്യൻ്റെ ലക്ഷ്യം. അതിലെത്തിച്ചേരാൻ ഒരുപാട് കടമ്പകളുണ്ട്. അവിടെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നതും ചോദ്യങ്ങൾക്കനുസരിച്ച് മറുപടി വരുന്നത്. ഇതിനൊരു വിശാലമായ കാഴ്ചപ്പാട് നമ്മൾ കാണും. അപ്പോൾ ലോകത്തിന് ഒരുപാട് പുരോഗതി ഉണ്ടായല്ലോ, അതാണ് അവിടെ പ്രധാനമായിരിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യവും ശരിയാണ്, ഉത്തരവും ശരിയാണ്. അതുപോലെ പല ചോദ്യങ്ങളും ഉത്തരങ്ങളും കാലോചിതമായി സംഭവിച്ചിട്ടുണ്ട്. അതിലൊക്കെ ചിലപ്പോൾ ന്യൂനതകൾ വരാൻ വരും. പക്ഷെ ന്യൂനതകൾ വന്നാലും അതൊക്കെ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ പെർഫെക്റ്റായി ഒരാശയമില്ല, പെർഫെക്റ്റായിട്ടൊരു പ്രയോഗം, ഒരാക്ഷൻ അതുമില്ല, അങ്ങനൊന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്ന എന്താണ് ഈ ജീവിക്ക് ഗുരു കൊടുക്കുന്ന നിർവചനമാണ് എന്താണ് അരുളവ് അനുകമ്പയുള്ള. അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു? എല്ലാ മനുഷ്യനും അനുകമ്പ ഉള്ളവൻ അല്ല, മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അനുകമ്പ ഉള്ളപ്പോഴാണ്. ആ അനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ തിരിച്ചറിവായി വരുമ്പം മനുഷ്യ സമൂഹം എങ്ങനെയായിരിക്കും? അത് ശാന്തമായിരിക്കും, ഹിംസാരഹിതമായിരിക്കും. അതുവരെ നമുക്കിരുന്നു കൊണ്ട് ഓം ശാന്തി ശാന്തി ശാന്തി എന്ന് പറയാം, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിംസിക്കുകയും ചെയ്യാം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഗുരുവിന്റെ ആദർശത്തിന്റെ അടിസ്ഥാനം, ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഒരു പീഡ എറുമ്പിനും ഇതേ നിലനിൽക്കത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഈ എഴുതിയുണ്ടാക്കുന്ന പുസ്തകം, വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ഫിലോസഫികളെല്ലാം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കാലം കഴിയുന്നുമ്പോൾ തന്നെ അതും പറഞ്ഞു. നിങ്ങളുടെ കാലം പോലും കഴിയില്ല, അതൊക്കെ സമൂഹം വിസ്മരിച്ചു. കാരണം ഫിലോസഫികൾ പുതിയത് നല്ലത് നല്ലത് വരും, നല്ലത് വരുമ്പോൾ പഴയതിനെന്ത് ചെയ്യും? ആൾക്കാരെ ചവിട്ടുകൂട്ട എറിഞ്ഞോളെ. മനുഷ്യന്റെ ബുദ്ധിയും പരിണമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ മനുഷ്യന് അതിജീവനത്തിൻ്റെതായ ഒരു ചിന്ത, മനുഷ്യൻ എന്നാണോ മനുഷ്യനായത്, അതായത് പ്രൈമേറ്റുകളിൽ നിന്ന് പരിണമിച്ച് മനുഷ്യനായ ഒരു കാലമുണ്ട്, ഹോമോ സാപ്പിയൻസ്. അന്ന് മുതൽ അവൻ വിവേകപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങിയതാണ് എങ്ങനെ അതിജീവിക്കാൻ എന്നാണ്. അങ്ങനെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ് അവൻ തീയെ ഉപയോഗിക്കാൻ പഠിച്ചത്, കൃഷിയിലേക്ക് തിരിഞ്ഞത്, പിന്നെ അക്രമങ്ങൾ നടത്തിയത്, എല്ലാം അതിജീവിക്കാൻ വേണ്ടി ചെയ്തു തന്നെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മനുഷ്യ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചു. അങ്ങനെ പഠിച്ചു പഠിച്ചു വന്നപ്പോഴാണ് അവൻ മനസ്സിലായത് അതിജീവനം എന്ന് പറയുന്നത് അനുകമ്പയിൽ അധിഷ്ഠിതമാണ്, അനുകമ്പ കൊണ്ടേ അതിജീവനം സാധ്യമാകൂ. അതാണല്ലോ ഗുരുവിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്, അതാണ് ഗുരുവിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. ഗുരുവിനെ എടുത്തു കാണിക്കുന്ന അടയാളം അതാണ് അനുകമ്പ, അതാണ്. അപ്പൊ അനുകമ്പ മൂർത്തിയായി ജീവിക്കുകയല്ല ഗുരു ചെയ്തത്, അനുകമ്പ മൂർത്തിയായി പ്രവർത്തിച്ചു, അതാണ്. അനുകമ്പാമൂർത്തിയായി നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം, ഒരു ഗുഹയിൽ പോയാലും തപസ് ചെയ്യാം. ഗുരു അതല്ല ചെയ്തത്, അനുകമ്പാമൂർത്തിയായി പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുക എന്നുള്ളിടത്താണ് അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം. അനുകമ്പാമൂർത്തികളായി ജീവിച്ച ഒരുപാട് പേരുണ്ട്, പക്ഷെ അനുകമ്പാമൂർത്തികളായി പ്രവർത്തിച്ചവർ നമ്മുടെ കൺമുമ്പിൽ ഗുരുവേ ഉള്ളൂ, വേറെ ആൾക്കാർ കാണുമായിരിക്കും. അതെ, ഒരു ജീവിതം അങ്ങനെ ജീവിച്ച് അല്ലോ, അങ്ങനെ ജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചല്ലോ. ഗുരുവിന്റെ നയം അതായിരുന്നു അനുകമ്പ. നയം എന്ന് വെച്ചാൽ സിദ്ധാന്തമാണ്, പൊളിറ്റിക്സ് എന്നുള്ള അർത്ഥത്തിൽ. ഗുരുവിന്റെ സിദ്ധാന്തം എന്ന് പറയുന്ന അനുകമ്പയായിരുന്നു. Thank you. പിന്നെന്താണ് അല്ല, അത് മാനകമ്പയുടെ ഭാഗമാണ് അല്ലേ. ഇപ്പൊ സിംഹത്തിന് മാനിനെ പിടിച്ചു തരണമെന്ന് പറഞ്ഞാൽ ഗുരുവിന് തടയാൻ പറ്റൂ? പറ്റൂ? അത് പറ്റത്തില്ലല്ലോ. ബലപ്രയോഗം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ജനങ്ങളെ ബോധവൽക്കരിക്കുക. എന്തായാലും ശരി, ഇതൊക്കെ പറയുക, ജനങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നിടത്തോളം സ്വീകരിക്കുക. അത് ഇങ്ങനെ പ്രയോഗിച്ചു വരുന്നത്, വേറെ ഉരുത്തിരിയിലൊന്നുമില്ല. എല്ലാ വാക്കിനും അങ്ങനെ ഒരു ഉരുത്തിരിയിലില്ല. അങ്ങനെ ഉണ്ടെന്നുള്ള നമ്മുടെ ഒരു മതിഭ്രമമാണ്. അതൊക്കെ അങ്ങനെ ഓരോന്നും ഉപയോഗിക്കുന്നതാണ്. അതിന് പ്രചാരം കൊടുത്തയാള് സവർക്കറാണ്. എങ്ങനെ? അല്ല, ബുദ്ധനെക്കാളും അപ്പുറം പോകുന്നു എന്ന് വെച്ചാൽ ബുദ്ധനിൽ എന്ത് കുറവാണുള്ളത്? അനുകമ്പയുടെ വിഷയത്തിൽ ബുദ്ധന് എന്ത് കുറവാ സംഭവിച്ചത്? അങ്ങനെ അത് വന്നത് എന്താണ്? അതും ഈ കാലത്തിന്റെ ഒരു സവിശേഷതയായിട്ട് കൂടെ അത് കണക്കാക്കണം. മനസ്സിലായി? എന്നുവെച്ചാൽ നമുക്ക് ഇന്നാണ് ആഹാരം സുലഭമായിട്ടുള്ളത്. ഇന്ന് മനുഷ്യന് ആഹാരം സുലഭമാണ്. ആ കാലം എന്നൊക്കെ പറഞ്ഞാൽ വേദങ്ങളൊക്കെ നോക്കി ആൾക്കാർ അന്നത്തിന് വേണ്ടിയിട്ട് പഴകിയ അന്നങ്ങളൊക്കെ ഭക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ പരക്കം പായുന്ന ഒരു കാലമാണ് ആ കാലമൊക്കെ. അന്ന് ഭക്ഷണമൊക്കെ കിട്ടുക പ്രയാസമാണ്. ഭിക്ഷുക്കളെന്ന് പറയുന്നത് എന്താണോ, അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അഹിംസയാണ് അവർ ഉപദേശിക്കുന്നത്. പക്ഷെ അതിജീവനത്തിന് വേണ്ടി ചിലപ്പോൾ എന്ത് കഴിക്കേണ്ടി വരും? കിട്ടുന്ന എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അത് അഹിംസയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മുമ്പിൽ വരുന്നത് എന്താണ്? ധർമ്മം, ധർമ്മചക്രം പ്രവർത്തിപ്പിക്കണം. ഹിംസ പാടില്ല. പക്ഷെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഭക്ഷണം കിട്ടാതെ വരുന്നു, ഒന്ന് തിന്നാൻ പാടില്ല, ആരെങ്കിലും തരുന്നത് കഴിക്കേണ്ടി വരും. അതെന്താണ്? നമ്മൾ എന്ത് ആദർശം പറയുന്നിടത്തും അതിൻ്റെ പ്രായോഗികതയിൽ ചില നിസ്സഹായ അവസ്ഥകൾ വരും മനുഷ്യൻ. അത് കാണിക്കുന്ന ആ നിസ്സഹായ അവസ്ഥയാണ്, ആ സാഹചര്യങ്ങളെ കാണിക്കുക. ഏതിനും വരും ഒരു നിസ്സഹായത. അത് സാഹചര്യങ്ങൾ അവന് കൊണ്ട് കൊടുക്കുന്ന ഒന്നാണ്. അപ്പോൾ അത്തരം ഒരു നിസ്സഹായ അവസ്ഥയിൽ ഭിക്ഷുക്കൾ ബുദ്ധനോട് ആവശ്യപ്പെട്ട് ഞങ്ങളെങ്ങനെ അതിജീവിക്കും? ഭക്ഷണം ഒരിടത്തും കിട്ടാനില്ല, എങ്ങനെ അതിജീവിക്കും? മുമ്പോട്ട് പോകും. അവൻ പറഞ്ഞ് എന്താണോ കിട്ടുന്നത് അത് നിങ്ങൾ കഴിക്കുക. മാത്രമല്ല, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ ഈ സസ്യാഹാരം ചിലപ്പം, നിങ്ങളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സുലഭമായി കിട്ടുന്ന എന്താണ്? മത്സ്യവും മാംസവും ഉപയോഗിക്കും. അതേസമയം സസ്യാഹാരം എന്ന് പറയുന്നതോ ചില സ്ഥലങ്ങൾ വളരെ ചിലവേറിയതാണ്. നിങ്ങൾ ധ്രുവ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് അവിടെ സാമ്പാർ കഴിക്കണമെന്ന് പറഞ്ഞാൽ മത്സ്യം കഴിക്കും പോലെ അല്ല അത്. എത്രയോ ഡോളർ മുടക്കിയാലേ അവിടെ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ കൂടി കണക്കിലെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ചില സമയത്ത് ഇത് കിട്ടാനില്ല, അതിനുവേണ്ടി ശ്രമിക്കാൻ പോയാൽ അവൻ സാധുവല്ലാതായിത്തീരും. ഈ ഭിക്ഷു എന്ന് പറയുന്ന ഭിക്ഷു അല്ലാതായിത്തീരും. എന്തുകൊണ്ട്? അവന് ഈ പോകുന്ന സ്ഥലത്തെല്ലാം ഇവന്റെ സത്യാഹാരം, അവന്റെ ആഹാരം കഴിക്കണമെങ്കിൽ എന്നെ പോലെ അവൻ കാറിൻ്റെ അകത്ത് എന്താണ് പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് കിടക്കേണ്ടി വരും. ഇന്നത്തെ സാഹചര്യത്തിലേക്ക് പോകും. അപ്പം നമ്മൾ ഇതൊക്കെ സമ്പാദിച്ച് വെച്ച് കൊണ്ട് കിടക്കേണ്ടി വരും. അത് അന്ന് ഇന്ന് ഇതൊക്കെ വിചാരിച്ച് നമ്മൾ വിചാരിച്ചാൽ നടക്കും, അന്ന് ഇതുപോലെ നടക്കുമോ? അപ്പം ഭിക്ഷുവിനെ ഭിക്ഷുവായി നിലനിർത്തിയും വേണം, ഈ വ്രതങ്ങൾ പാലിക്കുകയും വേണം. അപ്പോൾ അതിന് അങ്ങനെ ഒരു ദൗർലഭ്യം നേരിടുന്ന സമയത്ത് കിട്ടുന്നത് കഴിക്കാൻ പറഞ്ഞു. അത് ചത്തുപോകും, അല്ലെങ്കിൽ ചത്തുപോകത്തേ ഉള്ളൂ. അപ്പോൾ അത് പ്രായോഗികമായ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അത് അഹിംസയിൽ എന്തെങ്കിലും ഇളവ് വരുത്തിയല്ല, അതിജീവനത്തിനുള്ള ഒരു മറുമരുന്ന് എന്ന് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അത് ഏത് കാര്യത്തിലും ഉണ്ടല്ലോ, പ്രായോഗികമായ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭേദഗതികൾ. നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യുമ്പോലെ ബുദ്ധനും തന്നെ നിയമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഭേദഗതി ചെയ്തു. ഒരിക്കൽ അതുപോലെ തന്നെ ഭിക്ഷുക്കളൊന്ന് ചോദിച്ചു, ഒരു വസ്ത്രം കൊണ്ട് ആദ്യം ഒരു വസ്ത്രമായിരുന്നു, ഞങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നില്ല, കാരണം കുളിച്ചു കഴിഞ്ഞാൽ വസ്ത്രം ഉണങ്ങുന്നവരെ എന്ത് ചെയ്യും? അപ്പോൾ ഒരു നിരസം ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ രണ്ടെണ്ണം ഉപയോഗിക്കുക, ഒന്ന് കുളിച്ചതിന് ശേഷം കൊടുക്കാൻ, മറ്റൊന്ന് സൂക്ഷിച്ചു വയ്ക്കുക കുളിക്കുമ്പോൾ കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെയുള്ള നിയമ ഭേദഗതികൾ പ്രായോഗികമായി ചെയ്തിട്ടുള്ളതിൻ്റെ ഭാഗമാണത്. അങ്ങനെ ബുദ്ധൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നന്ദുവാ, നന്ദു എന്ന് മറ്റേ പറയുന്നവർ ആശാരിയുടെ കയ്യിൽ നിന്നും മാംസഭക്ഷണം വാങ്ങി കഴിച്ചാണ് മരിച്ചത്. അജീർണം പിടിപെട്ട് ആണ് ബുദ്ധൻ നിർവാണത്തെ പ്രാപിച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിക്കാം. ഓക്കെ.